വിശ്വോപാശബ്ദം ആകാരാന്ത ശബ്ദമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. വിശ്വം പാതി ഇത് വിശ്വപാ വിശ്വപാ ശബ്ദത്തിന് പ്രാതിസഞ്ജ വരുന്ന സൂത്രപ്രകാരം കൃത്ഥിത സമാസാശ്ച ഇത് തദ്ധിതാന്തമാണ്, സമാസമാണ്. വിശ്വം പാതി എന്ന് പറയുമ്പോൾ അവിടെ സമാസവും വരണം, തദ്ധിത പ്രത്യവും വരണം. അത് നമ്മൾ പിന്നീട് പഠിക്കും. പ്രാതിസഞ്ജ വന്നാൽ ഏകത്വ വിഷയിൽ ഏകവചനം വരും. ഏ സൂത്രമാണ് ദിവേദന ഏകവചനേ. ഏകവചനം വരുന്നു. ഏകവചന സപ്ഞ വിധിക്കുന്ന സൂത്രം സുപഹ. സു വരുന്നു. സൂലുകാരത്തിന് ഇസഞ്ജ വിധിക്കുന്നത് ലോപിക്കുന്നു. സ് നിരിക്കുന്നു. വിശ്വപാസ് എന്ന് പറയുന്നതിന് പദസഞ്ജയുണ്ട്. ഏ സൂത്രം സത്യഗന്ധം പദം പദാന്തത്തിൽ സകാരത്തിന് ഒരുത്വം വിസർഗം നിന്നു. വിശ്വപാഹ വിശ്വപാ ഔ എന്നിരിക്കുമ്പോൾ വൃദ്ധി വരേണ്ടതാണ്. അതിനെ ബാധിക്കുന്ന ഏ സൂത്രമാണ് പ്രഥമയോഹോ സവർണ. പക്ഷെ അതിനെ ബാധിക്കുന്ന ഏതാണ്? ദുർഭാഗ്യസിച്ച, അതുപോലെ തന്നെ നാദിച്ചി, എല്ലാം നിഷേധിക്കുന്ന സൂത്രങ്ങളാണ്. നിഷേധിച്ചു അപ്പൊ പിന്നെ എന്തുവരും? വെളുതിരേജ് വരുന്നു. വിശ്വപൗ വിശ്വപാജസ് എന്നിരിക്കുന്നിടത്ത് ജകാരത്തിന് നിസ്സഞ്ജ വരുന്ന സൂത്രം ചുടു. സകാരത്തിന് നിസ്സഞ്ജ നിഷേധിക്കുന്നത് വിശ്വപാ അസന്നിരിക്കുന്നു. ഏത് വരുന്നു? വിശ്വപാ അസന്നിരിക്കുന്നിടത്ത് ഉടുതിരേജി വരും. അകസവർണ്ണി തീരുക. പ്രഥമയോ പൂർവ്വസവർണ്ണ എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് വരുന്നു? ഏതാണ് ദീർഘം? ജസിച്ച നിഷേധിച്ചു. ഇവിടുത്തെ ദീർഘം ഏതാണ്? ശുപായല നിഷേധിച്ചു. ശുപാസ് ദീർഘമെന്ന് വിശ്വപാസ്. സകാരത്തിനടുത്ത് വിസർഗം വന്നു. വിശ്വപാ ഹേ വിശ്വപാസ് എന്നിരിക്കുന്നിടത്ത് മാറ്റമൊന്നുമില്ല. പഴയതുപോലെ തന്നെ ഹേ വിശ്വപ്പു ഹേ വിശ്വപ്പാഹ അവിടെ മാറ്റമില്ല. വിശ്വപ്പ അമ്മന്നിരിക്കുന്നിടത്ത് എന്തുവന്നു? അമിപൂർവ പ്രഥമയോ പൂർവസവർണ വന്നോടെ ഇവിടെ എന്താണ് പ്രഥമയോ പൂർവസവർണ എന്നുള്ളത്? എന്തുകൊണ്ട് വന്നില്ല? അമിപൂർവ അപവാദമായതുകൊണ്ട്. വിശ്വപാം വിശ്വപ്പോ വിശ്വപാശ്വസ്തന്നിരിക്കുന്നിടത്ത് വേണ്ടിയിട്ടാണ് ഈ സൂത്രങ്ങളെല്ലാം പറയുന്നത്. എന്താ പറയുന്നത്? സുഡ് അനമുംസകസ്യ സ്വാതി പഞ്ചവചനാനി സർവനാമസ്ഥാന സജ്ഞാനസുര അക്ലീപസ്യ അനപുംസകസ്യ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് പറഞ്ഞ അക്ലീപസ്യ. നമുസം എന്ന് വെച്ചാൽ അക്ലീവ്, അനമുസം എന്ന് വെച്ചാൽ അക്ലീവ്. സു തുടങ്ങി അഞ്ചെണ്ണം. അതിന് എന്താണ് സപ്ന ഇവിടെ വിധിച്ചിരിക്കുന്നത്? സർവനാമസ്ഥാനം. സർവനാമസപ്നയല്ല, അതേ സൂത്രം വിധിക്കുന്നത് സർവാധീനി സർവനാമാനി. സോ ജസ് അമൗട്ട് സർവനാമസ്ഥാനം. ഇത് വിധിക്കുന്നത് അസർവനാമസ്ഥാനം ഏതെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആ സർവനാമസ്ഥാനം എന്ന് പറഞ്ഞാൽ സർവനാമസ്ഥാന സപ്ന ഇല്ലാത്തവ സർവനാമസ്ഥാനം. അതൊരു സപ്നയല്ല, പക്ഷേ സർവനാമസ്ഥാനം ഇല്ലാത്തവയെ എന്തു പറയും? സർവനാമസ്ഥാനം. പഞ്ചെണ്ണത്തിന് സർവനാമസ്ഥാന സംജ്ഞ വിധിച്ചു. അടുത്ത് വിധിക്കുന്ന രണ്ട് സൂത്രങ്ങൾ സ്വാദിഷ്ഠ സർവനാമസ്ഥാന യജിഭം, ഇത് രണ്ട് സൂത്രങ്ങൾ. ആദ്യത്തെ സൂത്രം പദസപ്നയും രണ്ടാമത്തെ സൂത്രം ഭസപ്നയും വിധിക്കുകയാണ്. ഇത് രണ്ട് സപ്നികളും പ്രത്യേകം വരമിരിക്കുമ്പോൾ അതിൻ്റെ പൂർവ്വത്തിലെ പ്രകൃതിക്കാണ് വിധിക്കുന്നത്, പദസഞ്ജയും ഭസപ്നയും. അതിൽ സ്വാദിഷു അസർവനാമസ്ഥാനം എന്താ പറയുന്നത്? ഒക്കെ പ്രത്യാവധിഷു സ്വാദിഷു അസർവനാമസ്ഥാനേഷു പൂർവം പദം സ്യ. ഒന്ന് നാല് പതിനേഴ് പറയാണ് കപ്രത്യം വരെ ഉര പ്രവൃതിഭ്യ കപ്. അഞ്ചാം അധ്യായത്തിലെ അവസാനത്തെ പ്രത്യമാണ് കപ്പ്. അതിനുശേഷം സൂത്രങ്ങളുണ്ട്, പക്ഷെ അവസാനം ഇരിക്കുന്ന പ്രത്യം ഈ കപ്രത്യം വരെയുള്ള പ്രത്യയങ്ങൾ പരമിരിക്കെ. അതും ഏത്? സ്വാതി. സ്വാതി എന്ന് പറയുമ്പോൾ നാലാം അധ്യായത്തിലെ ഒന്നാം പാദത്തിലെ എത്രാമത്തെ സൂത്രമാണ്? രണ്ടാമത്തെ സൂത്രം. ഇപ്പൊ സ്വാതി എന്ന് പറയുമ്പോൾ നാലും അഞ്ചും അധ്യായങ്ങളെ മുഴുവൻ പ്രത്യയങ്ങൾ, അതാണ് സ്വാതി. നാലാമത്തെയും അഞ്ചാമത്തെയും അധ്യായത്തിലെ മുഴുവൻ പ്രത്യയങ്ങൾ. പക്ഷെ അതിൽ ഏതിനെ ഒഴിവാക്കണം? അഞ്ചെണ്ണം. അഞ്ചെണ്ണത്തെ ഒഴിവാക്കണം. അപ്പൊ നാലാമത്തെയും അഞ്ചാമത്തെയും അധ്യായത്തിലെ മുഴുവൻ പ്രത്യയങ്ങളും പരമിരിക്കെ പൂർവത്തിന് പദസംജ്ഞ എന്നാണ്. പക്ഷെ അതിൽ സു ഔജ സമ്മോട്ട് ഇതിനെ ഒഴിവാക്കണം. അപ്പൊ സു പരത്തിലിരിക്കും പൂർവത്തിൽ പദസംജ്ഞയാണോ ഭസംജ്ഞയാണോ? രണ്ടുമില്ല. എന്തുകൊണ്ട്? ആ ഇവിടെ അസർവനാമസ്ഥാനം എന്ന് പറഞ്ഞു. സർവനാമസ്ഥാനം പരമിരിക്കുമ്പോൾ പൂർവത്തിന് പദസഞ്ജയും വരത്തില്ല, ഭസഞ്ജയും വരത്തില്ല. കാരണം അഞ്ചൊഴികെയുള്ള ആദ്യത്തെ അഞ്ചൊഴികെയുള്ള നാലും അഞ്ചും അധ്യായങ്ങളിലെ മുഴുവൻ പ്രത്യയങ്ങളും പരമിരിക്കുമ്പോൾ ആണ് കപ്രത്യാവതിഷു കപ്രത്യം വരെയുള്ള സ്വാദിഷു സ്വാദികൾ. അത് അസർവനാമസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയേ ഉള്ളൂ പ്രയോജനം. എന്താണ് പ്രയോജനം? ആദ്യത്തെ, അതായത് ഈ നാലാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലും വിധിച്ച പ്രത്യയങ്ങളിൽ ആദ്യത്തെ അഞ്ചെണ്ണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അസർവനാമസ്ഥാനം എന്ന് പറഞ്ഞത്. അങ്ങനെ അസർവനാമസ്ഥാനേഷു. അപ്പൊ എന്തായി? നാലാമത്തെയും അഞ്ചാമത്തെയും അധ്യായത്തിലെ ഈ അഞ്ച് പ്രത്യയങ്ങൾ ഒഴികെ ബാക്കിയുള്ള പ്രത്യയങ്ങൾ പരത്തിലിരിക്കുമ്പോൾ പൂർവം പദം സ്യാ, പൂർവത്തിന് പദസപ്നയുണ്ട്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് വിശ്വപ സസിൽ വന്നപ്പോൾ ഇത് പറഞ്ഞത്. സോജ സമ്മാവട്ട് വരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ പൂർവത്തിന് പദസഞ്ജയില്ല, ഭസഞ്ജയില്ല. പക്ഷെ ഈ സൂത്രം അനുസരിച്ച് വിശ്വപ സസ് എന്നിരിക്കുമ്പോൾ പൂർവത്തിന് എന്ത് സഞ്ജ വരും? പദസഞ്ജ വരും. ഇനി അത് വരുമോ എന്നുള്ളതിന് ഇനി അടുത്ത സൂത്രം കൂടെ പരിശോധിക്കണം. സ്വാദിഷു അസർവനാമസ്ഥാനേ. ഇവിടെ സൂത്രത്തിൽ സ്വാദിഷു എന്ന് പറയുന്ന ഏത് വ്യക്തിയാണ്? അസർവനാമസ്ഥാനേ എന്ന് പറയുന്നതോ സപ്തമി. വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? സ്വാദിഷു അസർവനാമസ്ഥാനേഷു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? സ്വാദിഷു അസർവനാമസ്ഥാനേഷു. സ്വാദിഷു അസർവനാമസ്ഥാനയിൽ എന്ത് വ്യത്യാസമോ കാണുന്നതെന്നോ ചോദിച്ചത്. എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഏത്? സ്വാദിഷു അസർവനാമസ്ഥാനേഷു. ഇതിൽ ഏതാണ് ഷഷ്ടി? സ്വാദിഷു അസർവനാമസ്ഥാന സൂത്രം, അതിലേതാ ഷഷ്ടി? ഷഷ്ടിയാണോ? നേരത്തെ എന്തു പറഞ്ഞു? സപ്തമി അല്ല. ഏകോചനം ബഹുവചനം എന്നുള്ള വ്യത്യാസം അതേ ഉള്ളൂ. ഇപ്പൊ സ്വാദിഷു അസർവനാമസ്ഥാനേഷു എന്നുള്ളതാണോ ശരിയായ പ്രയോഗം? സ്വാദിഷു അസർവനാമസ്ഥാന എന്നുള്ളതാണോ ശരിയായ പ്രയോജനം പ്രയോഗം? ഏതാണ് ശരിയായ പ്രയോഗം? എന്തുകൊണ്ട്? വിശേഷണ വിശേഷ്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഒരേ വിഭക്തി പ്രയോഗിക്കണം. സ്വാദിഷു എന്നുള്ളതിന്റെ വിശേഷണമാണ് അസർവനാമസ്ഥാനേ എന്നുള്ളത്. ഇപ്പൊ സ്വാദിഷു അസർവനാമസ്ഥാനേഷു എന്നാണ് പ്രയോഗിക്കേണ്ടത്. അതാണ് വൃത്തിയിൽ എന്തെഴുതിയത്? സ്വാദിഷു അസർവനാമസ്ഥാനേഷു. പക്ഷെ പാണിനി എങ്ങനെ പ്രയോഗിച്ചു? സ്വാദിഷു അസർവനാമസ്ഥാന. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ? പ്രേമെന്നാ ഞാൻ ചോദിക്കുന്നത്, ശരിയാണോ തെറ്റാണോ? എന്നാ പിന്നെ വൃത്തിയിൽ എന്തിനെഴുതി? സ്വാദിഷു അസർവനാമസ്ഥാനേഷു. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ പിന്നെ വൃത്തിയിൽ എങ്ങനെ പറഞ്ഞു സ്വാദിഷു? അത് എന്തോ ആയിക്കോട്ടെ, അർത്ഥം എന്തോ ആയിക്കൊള്ളോട്ടെ, അധികരണമോ? ഇവിടെ ചോദിക്കുന്ന വിഭക്തിയുടെ കാര്യമാണ്, അർത്ഥത്തിന്റെ കാര്യമുണ്ട്. വിഭക്തിയുടെ അർത്ഥം എന്തെന്നല്ല ചോദിക്കുന്നത്, വിഭക്തി എന്താണെന്നാണ്. സ്വാദിഷു അസർവനാമസ്ഥാന എന്ന സൂത്രത്തിൽ വൃത്തിയിൽ എഴുതി സ്വാദിഷു അസർവനാമസ്ഥാനേഷു. ഇതിൽ സ്വാദിഷു അസർവനാമസ്ഥാന എന്ന് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. വിഭക്തി പ്രയോഗം അങ്ങനെ സ്ഥാനേഷു എന്ന് വരണം എന്നാ പറയുന്നു. അപ്പൊ പിന്നെ പാണിനി ഉപയോഗിച്ച സ്ഥാനെന്ന് കേട്ടില്ല. മാത്രാലാഭം കൊണ്ട് തെറ്റ് പറയാമോ? മാത്രാലാഭം കൊണ്ട് തെറ്റ് പറയാൻ പാടില്ലല്ലോ. മാത്രാലാഭം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അതുകൊണ്ട് തെറ്റ് പറയാൻ പാടില്ല. സ്ഥാനേഷു സ്വാദിഷു അസർവനാമ സ്ഥാനേഷു എന്ന് പ്രയോഗിക്കേണ്ട അത്രയും പറഞ്ഞാൽ മാത്ര ലാഭം വരുമോ? അല്ല, വൃത്തിയിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വെച്ചല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും, പറയാത്ത വെച്ച് അങ്ങനെ ചിന്തിക്കും. അപ്പൊ സ്വാദിഷു അസർവനാമസ്ഥാനേഷു എന്ന് പറയേണ്ടതിന്റെ സ്ഥാനത്ത് പാണിനി സ്വാദിഷു അസർവനാമസ്ഥാന എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ശരിയായ പ്രയോഗമല്ല, ഇത് തെറ്റാണ്. വിശേഷണ വിശേഷങ്ങൾ സമാന വിഭക്തിയിൽ പ്രയോഗിക്കണമെന്നുള്ളതാണ് നിയമം. പക്ഷെ ഇവിടെ ഇങ്ങനെയാ പ്രയോഗിച്ചത്. ഇതിനെന്ത് സമാനം പറയും? ആർഷപ്രയോഗം. വലിയ ആൾക്കാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേരാണ് ആർഷ. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചടി തരും. ആർഷപ്രയോഗം ഇങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വൃത്തിയിൽ എന്തെഴുതിയത്? സ്വാദിഷു അസർവനാമസ്ഥാനേഷു എന്ന് പ്രയോഗിച്ചത് എന്ന് വന്നതുകൊണ്ടാണ് ഇത് ആർഷപ്രയോഗം എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി. അല്ലെങ്കിൽ സ്വാദിഷു അസർവനാമസ്ഥാനേ എന്നുള്ളത് സ്വാദിഷു അസർവനാമസ്ഥാനേഷു എന്ന് പ്രയോഗിക്കാൻ പാടില്ല, പ്രയോഗിച്ചു. പൂർവം പദസപ്ഞം സ്യാത്. ഇവിടെ പൂർവം എന്നുള്ള അർത്ഥം എവിടെ നിന്ന് കിട്ടി? സൂത്രം ഏത്? സൂത്രം ഏതാണോ അതുകൊണ്ട് പൂർവം എന്ന് കിട്ടുമോ? അതുകൊണ്ട് കിട്ടുമോ? തസ്മിന് നിർദ്ദിഷ്ടേ പൂർവസ്യ പൂർവം പദം സ്യാത്. അപ്പോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സർവനാമസ്ഥാന സംജ്ഞ വിധിച്ചത് പ്രകൃതിക്കാണോ പ്രത്യേകത്തിനാണോ? പക്ഷെ പദസഞ്ജ വിധിക്കുന്നതിന് പ്രകൃതിക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സസ് തുടങ്ങിയ ബാക്കി പ്രത്യയങ്ങളൊന്നും നമ്മൾ പഠിച്ചില്ല. 21 പ്രത്യയങ്ങളിൽ സസ് തുടങ്ങിയ പ്രത്യയങ്ങൾ പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിന് പദസപ്ന കിട്ടും. അടുത്ത സൂത്രം യജിഭം. ഇവിടെ കൂടുതലായി പറയുന്നത് യച്ചി എന്നുള്ളതാണ്, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. യച്ചി എന്ന് വെച്ചാൽ യുച്ച അച്ചിച്ച യച്ചി. യകാരം ആദിയിൽ വരുന്ന പ്രത്യയങ്ങൾ ഇനി തദ്ധിതത്തിൽ ഒരുപാട് പ്രത്യയങ്ങൾ വരും, അതിനാണ് ഇവിടെ യാതി എന്ന് പറഞ്ഞത്. യകാരമാദിയിലുള്ള പ്രത്യയങ്ങൾ അചോയത് പോലെയുള്ള പ്രത്യയങ്ങൾ വരും. അതിന് യാതി എന്ന് പറഞ്ഞാൽ എന്താണ്? യ് ആദി യേഷാം, ഏതിനാണോ യകാരമാദിയിൽ ഇരിക്കുന്ന അങ്ങനെയുള്ള പ്രത്യയങ്ങൾ. യാദിഷു അജാദിഷു, അജാദികൾ, അച്ച് ആദിയിലുള്ള പ്രത്യയങ്ങൾ. അപ്പൊ യകാരമാദിയിലുള്ള പ്രത്യയങ്ങൾ, അച്ചാദിയിലുള്ള പ്രത്യയങ്ങൾ, അത് ഏതുവരെ? ബാക്കി പഴയതുവരെ. കപ്രത്യം, കപ്രത്യം വരെ. എവിടം മുതലാണ്? സ്വാതി. അപ്പോ ഇതും അത് തന്നെയാണ്. 4-ാം അധ്യായത്തിലെയും 5-ാം അധ്യായത്തിലെയും പ്രത്യയങ്ങൾ. പിന്നെ യകാരാദി അജാദികൾ, സ്വാതിപ്പെട്ട പ്രത്യയങ്ങൾ, അതിന് അസർവനാമസ്ഥാനത്ത് പൂർവം ഭസം. ഇവിടെ കൂടുതലായിട്ട് പറയുന്ന ഇത്രയേ ഉള്ളൂ. പരത്തിൽ അജാതി പ്രത്യയമാണ് അല്ലെങ്കിൽ യകാരാദിയാണെങ്കിൽ പൂർവത്തിന് ഭസം. ബാക്കി പഴയതുപോലെ തന്നെ അസർവനാമസ്ഥാനത്തിലായിരിക്കണം, കപ്രത്യം വരെയുള്ളതായിരിക്കണം. ഭസജ്ഞവരും. അപ്പോൾ ഈ സൂത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വിശ്വപാശ്വസന്നിരിക്കുന്നിടത്ത്, വിശ്വപാശ്വസന്നിരിക്കുന്നിടത്ത് പൂർവ്വത്തിലെ സംജ്ഞവരണം ഭസജ്ഞം, ഭസജ്ഞവർണം. കാരണം അജാതി പ്രത്യയം വരവിരിക്കുന്നു. ഇതും 4-ാം അധ്യായത്തിലെ സൂജസ് എന്ന് പറയുന്ന പോലെ ശ്വസം 4-ാം അധ്യായത്തിലെ പ്രത്യയമാണ്. സർവനാമസ്ഥാനമല്ലാതെ അസെന്ന് പറയുന്നതിൽ ഇവിടെ അജാതി ഹലാദി എന്ന് നോക്കുന്നത് അനുബന്ധം ലോപിച്ചിട്ട് ബാക്കിയാണ് നോക്കേണ്ടത്. അനുബന്ധം ലോപിക്കുന്ന മുമ്പേ അത് ഹലാദിയാണ്, പക്ഷെ അനുബന്ധം ലോപിച്ചു കഴിഞ്ഞാൽ അജാതിയാണ്. അസന്നിരിക്കുമ്പോൾ ഫലത്തിൽ അജാതി പ്രത്യേകിക്കുന്നു, പൂർവ്വത്തിന് ബസഞ്ഞ വരുന്നു. ഇവിടെ ശസന്നിരിക്കുന്നിടത്ത് രണ്ടും വരാം, പദസഞ്ജയും വരാം, ബസഞ്ജയും വരാം. പക്ഷെ ഒന്നേ പാടുള്ളൂ എന്നാണ് അടുത്ത് പറയുന്നത്. ആ കടാരാദേകാസപ്ന ഇത ഊർധം കടാരാഹ കർമ്മധാരയ ഇത്യത് പ്രാഗ് ഏകസ്യ ഏക ഏക സപ്ന ജ്ഞേയ. ആ കടാരാ ഏകസപ്ന എന്ന് പറഞ്ഞാൽ 1-4-1 നിന്ന് മുമ്പോട്ട് പോയി കടാര കർമ്മധാരയ എന്ന് പറയുമ്പം എവിടെ വരും? 2-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തിന്റെ അവസാനം. അതുവരെ കടാര കർമ്മധാര ഇത്യതേ പ്രാഗ് അതിന് മുമ്പ് വരെ ഏകസ്യ ഏകൈവ സജ്ഞാനേയ ഒന്നിന് ഒരു സജ്ഞവരാകും എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിന് രണ്ട് സ്വപ്നം വിധിച്ചു കഴിഞ്ഞാൽ ഒന്നേ വരാവും. പറഞ്ഞാൽ വിശ്വപാശ്വസന്നിരിക്കുന്നിടത്ത് വിശ്വപാക്ക് രണ്ട് സ്വപ്നം വിധിച്ചാലും ഒന്നേ വരാവും ആണ് പറയുന്നത്. ആണ് ഇത ഊർധം 1-4-1 ശേഷം കടാര കർമ്മധാരയിത്യത പ്രാക് 2-ാം അധ്യായത്തിലെ 2-ാം പാദത്തിന്റെ അവസാനം വരെ ഏകസ്യ ഒന്നിനൊരു സംജ്ഞ വരാവൂ. അപ്പൊ ഇപ്പോ മനസ്സിലായി വിശ്വപാ ശസ്സം നിരിക്കുന്നിടത്ത് വിശ്വപാക്ക് ഒന്നുകിൽ പദസഞ്ജ അല്ലെങ്കിൽ ഭസപ്ന, രണ്ടിലെങ്കിൽ ഒന്നേ ഒരു രണ്ടും വരത്തില്ല. ഇനിയിവിടെ ഏതെന്ന് തീരുമാനിക്കണം. അതിനുവേണ്ടി പറഞ്ഞു യാപര അനവകാശാച്ച. അങ്ങനെ ഒരു സ്ഥലത്ത് രണ്ട് സ്വപ്നയും പ്രാപ്തമാകുമ്പോൾ ഇത് വിപ്രതിഷേധേ പരം കാര്യം എന്ന് പറയുന്നത് പോലെയാണ് ശരിക്കും എന്നാൽ അതല്ല നിയമം. വിപ്രതിഷേധ പരം കാര്യം എന്താ പറയുന്നത്? തുല്യബല വിരോധം വരുമ്പോ പരം വരണമെന്ന്. ഇവിടെ ഇപ്പം തുല്യബല വിരോധം ഒന്നും നോക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. പരത്തിനൊരു ബലം അതാണ്. സാറിന് ഇളയ കുട്ടികളോട് രക്ഷകർത്താക്കൊക്കെ ഒരു താല്പര്യം കൂടുതലാണല്ലോ, പാണിനിക്കും അങ്ങനെയാണ്. ചെറിയ കുട്ടികളോട് പിന്നീട് വരുന്നതിനോട് പാണിനിക്കൊരു പ്രത്യേക മമതയാണ്. അതുതന്നെ പറയുന്നത്, ഒരു സ്ഥലത്ത് രണ്ട് സത്യം പ്രാപ്തമാകുമ്പോൾ ഇളയ കുട്ടിയെ പരിഗണിക്കുകയാണ്, പരമായ സത്യം ചെയ്തുകൊള്ളണം. തുല്യബല വിരോധം നോക്കേണ്ട കാര്യമില്ല, പരത്തിന് ബലം അത്രേ. പൂർവ്വത്തെ അപേക്ഷിച്ച് പരത്തിന് ബലം. എന്നാൽ ആ നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് ഇത് വരുന്നത്. പക്ഷെ ശരിക്കും ആ നിയമമല്ല, സപ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക നിയമമാണ് ഇവിടെ പറയുന്നത്. പരത്തിന് ബലം യാ പര. പിന്നെ നോക്കേണ്ടത് എന്താണ്? നിരവകാശം. നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് നിരവകാശോ ഇതിരപവാദ. ഇവിടെ അപവാദമാണെന്നൊന്നും ചിന്തിക്കണ്ട, ഇത്രയും ചിന്തിച്ചാൽ മതി. അതാണ്, ഒരു സ്ഥലത്ത് രണ്ട് സ്വപ്ന വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു സ്വപ്നയ്ക്ക് വേറെ എവിടെയെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? എന്നാൽ ഏതിനാണോ അങ്ങനെ മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത അതിനവിടെ പ്രയോഗിക്കുക. വിശുഭാശ്വസം ഇരിക്കുന്നിടത്ത് പൂർവ്വത്തിന് പദസഞ്ജയും ബസഞ്ജയും വന്നു. പക്ഷേ ബസഞ്ജ വിധിക്കുന്നിടത്ത് പറഞ്ഞു അജാതി പരത്തിലിരുന്നാലേ പൂർവ്വത്തിന് വരത്തുള്ളൂ, ബസഞ്ജ വരത്തുള്ളൂ. ശ്വസം ഇരിക്കുന്നിടത്ത് അജാതിയാണ് പരത്തിലിരിക്കുന്ന, അതാണല്ലോ നിരവകാശം. അപ്പോൾ ഇവിടെ പൂർവ്വത്തിന് എന്ത് സഞ്ജരും? ബസഞ്ജ. അപ്പോൾ അർത്ഥാത് എന്ത് കിട്ടും? ഹലാതി പരമിരിക്കുമ്പോൾ പൂർവ്വത്തിന് ബസഞ്ജ, അതായത് വിശ്വഭാഭ്യാം എന്നിരിക്കുമ്പോൾ ഹലാദിയാണ്. ഭ്യാം ഭിസ് ഇവിടേക്ക് എന്താണ്? ഹലാദി. അപ്പൊ പൂർവ്വത്തിന് അവിടെ എന്തുവരും? പസ്. പക്ഷെ അജാതി പ്രത്യയം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ശസ് ഓസ്. ആം വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നൊട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അജാതിയല്ല, ഇതിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. നൊട്ട് വന്നില്ലെങ്കിലോ? നൊട്ട് വന്നില്ലെങ്കിലോ അജാതി. ബിസ് എന്ന് പറയുന്നത് എന്താണ്? ഹലാദിയാണ്. ഐസ് വന്നു കഴിഞ്ഞാൽ അജാതിയായി. പക്ഷേ രാമൈഹി അവിടെ നിന്ന് ഇതിന്റെ ആവശ്യം വന്നല്ലേ? എന്തുകൊണ്ട്? പദസജ്ഞയും ഭസജ്ഞയും ആശ്രയിച്ച് വിരിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ വന്നില്ല. രാമശബ്ദത്തിലും സർവശബ്ദത്തിലും എല്ലാം ഈ സൂത്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. യജിഭം സ്വാധിഷോധർവം അവസ്ഥാനെ. പക്ഷേ അവിടെ പ്രത്യേകം പരമിരിക്കുമ്പോൾ പൂർവത്തിലിരിക്കുന്ന പദസജ്ഞ അല്ലെങ്കിൽ ഭസജ്ഞയെ ആശ്രയിച്ചുള്ള വിധികളൊന്നും അവിടെ വന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ അവിടെ പരിചയപ്പെടുത്താത്തത്. പ്രക്രിയാക്രമം എന്ന് പറയുന്നതിൻ്റെ വിശേഷത അതാണ്. എവിടെയാണോ പ്രക്രിയയ്ക്ക് ആവശ്യമായി വരുന്നത് അവിടെ മാത്രമേ ആ സൂത്രത്തെ നിർദ്ദേശിക്കൂ. സൂത്രം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു നോക്കിയിട്ടല്ല. രാമശ്വസം ഇരിക്കുമ്പോൾ പൂർവ്വത്തിൽ ഭസഞ്ജ വരും. പക്ഷെ അവിടെ പറഞ്ഞില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ ഭസജ്ഞയെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു വിധി അവിടെ ഇല്ല. രാമഭ്യാം തിരിക്കുമ്പം പൂർവ്വത്തിൽ പദസഞ്ജയുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞില്ല, ഈ സൂത്രം അവിടെ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവിടെയും അങ്ങനെ ഒരു വിധിയില്ല. അപ്പോൾ ഇവിടെ സുടന്തം സദസ്യ സ്വാദിഷ്ട സർമ്മസ്ഥാനം യജിഭം ആ കടാരാദേകാസഞ്ജ ഇത്രയും സൂത്രങ്ങൾ. ഈ സൂത്രങ്ങളെല്ലാം മറന്നുപോയാലും ശരി, രണ്ട് കാര്യം മാത്രം ഓർമ്മിച്ചിരുന്നാ. ഈ സൂത്രങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ എന്താണ്? ദ്വിതീയ ബഹുവചനം മുതൽ അങ്ങോട്ട് ശസ് ടാ ങേ ങസി ങസ് ഓസ് ആം നൊട്ടു വരാത്തപ്പോ ഇതെല്ലാം പരമരിക്കുമ്പോൾ പൂർവത്തിന് ബസഞ്ഞ ഭ്യാം ഭിസ് ഭ്യസ് സുപ്പ് ഇതെല്ലാം പരമരിക്കുമ്പോൾ പൂർവത്തിന് പദസഞ്ജ. ഇത്ര ഓർത്താൽ മതി. ഈ നാല് സൂത്രവും നിങ്ങൾ മറന്നുപോയാലും പ്രശ്നമില്ല. തൽക്കാലം മറന്നുപോയാൽ പിന്നീട് ആവശ്യം വരുമ്പോൾ വിഷമിക്കും, അത് വേറെ കാര്യം. തൽക്കാലത്തെ കാര്യം പറയണം. കാരണം ഓ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും സൂത്രം പഠിക്കണമെന്ന് ചിന്തിക്കും. വേണ്ട, കാര്യം ഓർത്തിരുന്നാൽ മതി. സുപ്പ് എന്ന് പറയുമ്പോൾ സകാരം ആദ്യം വരുമ്പോൾ അത് അജാതിയാണോ അലാദിയാണോ? ആ സുട്ട് വരുമ്പോഴും എന്ത് വരുന്നു? അജാതിയാണോ അലാദിയാണോ? അലാദി. നുട്ട് സുട്ടൊക്കെ വരും. ശരി, ഇനി ഇത്രയും സൂത്രങ്ങൾ ഇവിടെ എന്തിനു കൊണ്ടുവന്നു? അന്ന അടുത്ത സൂത്രം ആതോ ധാതോഹോ ആകാരാന്തോ യോ ധാതു തദന്തസ്യ ഭസ്യ അംഗസ്യ ലോപഹ ഹലോ അന്ത്യസ്യ നിശ്വപഹ നിശ്വപ നിശ്വപാഭ്യാം ഇത്യാദി ഏവം സംഘത്മാദേഹ ധാതുഃ കിം ഹാഹാൻ. ആദോ ധാതോ എന്ന് പറയുന്ന സൂത്രം എന്താ ചെയ്യുന്നത്? അത് വിശ്വപാശ്വസ് എന്നിരിക്കുമ്പം വിശ്വപാ ഇതേ ആകാരത്തെ ലോപിപ്പിക്കും, അതിനെ ലോപമിരിക്കുകയാണ്. വിശ്വപാ ഇതിനെ ആകാരം ലോപിച്ചാൽ ബാക്കി എന്ത് ശേഷിക്കും? വിശ്വപ് പരത്തിൽ എന്തിരിക്കുന്നു? അസ്. അതിനെ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തായി? വിശ്വപസ്. സകാരത്തിന് എടുത്ത വിസർഗം വരുമ്പോൾ വിശ്വപഹ. എന്നുവെച്ചാൽ അവിടെ ദീർഘമില്ല എന്നർത്ഥം. ദീർഘമാണ് പ്രാതിപതികം, പക്ഷെ ഇവിടെ വിശ്വപസ് വിശ്വപഹ എന്നായി. അതിന് സൂത്രം എന്താ പറയുന്നത്? ആതോ ധാതോ ആകാരാന്തോ യോ ധാതോ. ആത്തഹ എന്ന് പറയുന്നത് ധാതുവിന്റെ വിശേഷണമാണ്. വിശേഷണം വന്നു കഴിഞ്ഞാൽ തദന്ത വിധി വരും. ഏതാണ് സൂത്രം? ഏന വിധിസ്തദന്തസ്യ. അതാണ് എഴുതിയിരിക്കുന്ന ആകാരാന്തോ യോ ധാതു. ആകാരം അന്ത്യത്തിലുള്ളതായ ധാതു. ധാതു എന്ന് പറയുന്നത് അംഗത്തിന്റെ വിശേഷണമാവും. ധാതു അംഗത്തിന്റെ വിശേഷണമാകുമ്പം വീണ്ടും അവിടെ തദന്തം വരും. ധാത്വന്തമായ അംഗം. ഏത് സൂത്രമാണ്? എങ്ങനെയാണ് വരുന്നത്? ധാതു എന്ന് പറയുന്നത് അംഗത്തിന്റെ വിശേഷണമാകുമ്പോൾ ധാത്വന്തമായ അംഗം എന്നുള്ള അർത്ഥം കിട്ടുന്നത് എങ്ങനെയാണ്? കേട്ടിട്ടുണ്ടോ? അങ്ങനെ പദാംഗാധികാരേ തസ്യജ തദന്തസ്യച്ച. കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ട്? എവിടെ? ആ ജരായാജരസന്യദർശ്യം അവിടെ പറഞ്ഞു. പദാധികാരത്തിലും അംഗാധികാരത്തിലും തദന്തത്തെ ഗ്രഹിക്കണം. അപ്പോ ഇവിടെ അതാണ് ആകാരാന്തമായ ധാതു. ആ ധാതു അന്തമായിട്ടുള്ള അംഗം. പിന്നെ അംഗം എങ്ങനെയുള്ളതായിരിക്കണം? അതിന് ഭസഞ്ഞുണ്ടായിരിക്കും. അതാണ് ഭസ്യ അംഗസ്യ. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഒന്ന്, ആകാരാന്തമായ ധാതു ആയിരിക്കണം. പിന്നെ ആ ധാതു അന്ത്യത്തിൽ വരുന്ന അംഗമായിരിക്കണം. പിന്നെ ആ അംഗത്തിന് എന്ത് വേണം? ഭസഞ്ഞി ഉണ്ടായിരിക്കണം. എന്തൊക്കെ നിമിത്തങ്ങളാണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഒന്നെന്തായിരിക്കണം? ആകാരാന്തമായ ധാതു വേണം. അതെവിടെ വേണം? അംഗത്തിന്റെ അവസാനം. പിന്നെ അവിടെ ഭസഞ്ഞ ഉണ്ടായിരിക്കണം. അപ്പം ഭസഞ്ഞ ഏതിനായിരിക്കും വരുന്നത്? അംഗത്തിന്. ആകാരാന്തമായിരിക്കുന്ന ഏതായിരിക്കും? ആകാരാന്തമായിരിക്കുന്ന ഏതായിരിക്കും? ധാതു. ആകാരാന്തമായ ധാതു. ആകാരാന്തമായിരിക്കണം ധാതു. ഇവിടെ നോക്കുക, വിശ്വപാ വിശ്വം പാതീതി. പാ രക്ഷണേ എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് ഈ രൂപം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞു വിശ്വം പാതീതി വിശ്വപാ. വിശ്വം പാതി എന്ന് വിഗ്രഹിക്കുമ്പോൾ അന്യേഭ്യോ വിദർശ്യ ദേ എന്നുള്ള നിയമമനുസരിച്ച് വിശ്വപായിൽ നിന്ന് വിച്ച് പ്രത്യേകം വന്ന് അതിന് ലോപം വന്നു. പിന്നെ സമാസം വന്ന് വിശ്വപാ. ഇത് പാ രക്ഷണേ പാ പാനെ, അതുകൊണ്ട് പാ കുടിക്കുക രക്ഷിക്കുക. സോമപ്പ ഇതുപോലെയാണ് രൂപം വരുന്നത്. സോമം പിപതീരി സോമപ്പ. അവിടെയും പായാണ്, പക്ഷെ അർത്ഥ വ്യത്യാസമുണ്ട്. ഒന്ന് പാ പാനെ, മറ്റൊന്ന് പാ രക്ഷണേ. അപ്പോൾ ഇവിടെ പാ എന്ന് പറയുന്നു ആകാരം അന്ത്യത്തിലുള്ള ധാതുവാണ്. ആകാരാന്തമായ ധാതു പാ. അതിന്റെ പൂർവ്വത്തിലാണ് ഇരിക്കുന്ന വിശ്വശബ്ദം. ഇപ്പൊ വിശ്വപാ എന്ന് പറയുന്ന ഇപ്പോൾ ഒരു പദമായി ഒറ്റ. അത് പ്രാതിപദികമായി, പ്രാതിപദികമായത് കൃതദ്വിത സമാസ. പ്രാതിപദികമായി കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് പ്രത്യയം വരുത്തി വന്നു. ഇപ്പൊ വിശ്വപായിൽ നിന്ന് ശസ് എന്ന് പറയുന്ന പ്രത്യയം വരുത്തി വന്നു കഴിഞ്ഞപ്പം വിശ്വപായ്ക്ക് അംഗസഞ്ജയും കിട്ടിയ സൂത്രപ്രകാരമാണ് യസ്മാത് പ്രത്യവിധി തദാതി പ്രത്യയംഗം. കാരണം വിശ്വപാ എന്ന് പറയുന്ന പ്രാതിപദികത്തിൽ നിന്നാണ് വന്നത് പ്രത്യയം ശസ്. അത് വിശ്വത്തിൽ നിന്നുമല്ല വന്നത്, പായിൽ നിന്നുമല്ല. പിന്നെയോ വിശ്വപാ എന്ന് പറയുന്ന ഒരു പ്രാതിപദികത്തിൽ നിന്നാണ് ശസ് വന്നത്. ആ പ്രാതിപദികത്തിനാണ് ഇവിടെ അംഗസഞ്ജ കിട്ടിയത്. അതേ പ്രാതിപദികത്തിന് തന്നെയാണ് ഭസഞ്ജ കിട്ടിയത്. മേഘസൂത്രപ്രകാരം യജിഭം. അപ്പൊ എല്ലാം ഒരുമിച്ച് വന്നു. പിന്നെ ഈ പ്രാതിപദികത്തിന്റെ വിശേഷത എന്താണ്? ഇതിന്റെ അവസാനം ആകാരാന്തമായ പ എന്ന് പറയുന്ന ധാതു ഇരിപ്പുണ്ട്, ഇരിക്കുന്നുണ്ട്. ഉണ്ടാ ഈ അംഗത്തിന്റെ അവസാനം ആകാരാന്തമായ പ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ ആകാരാന്തമായ ധാതുണ്ട്. ഈ പറഞ്ഞെല്ലാം ഉണ്ട്. ആകാരാന്തമായ ധാതുണ്ട്, അംഗസഞ്ജയുണ്ട്, പദസഞ്ജയുണ്ട്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആ ധാതുവിന്റെ ആകാരത്തിന് ലോകം വരും. അതാണ് ഇവിടെ പറയുന്നത് ആകാരാന്തോയു ധാതു തദന്തസ്യ ഭസ്യ അംഗസ്യ ലോപഹ. പക്ഷേ ഇവിടെ വൃത്തി പറഞ്ഞിരിക്കുന്നത് ആകാരാന്തമായ ധാതു അന്ത്യത്തിലുള്ള ഭസഞ്ജയുള്ള അംഗസ്യ അംഗത്തിന് ലോകം വരുമെന്നാണ്. അംഗത്തിന് ലോകം വരുമെന്ന് പറഞ്ഞാൽ ഏതാ അവിടെ ലോപിക്കേണ്ടത്? മുഴുവൻ ലോപിക്കണം. വിശ്വപ മൊത്തം ലോപിക്കണം. കാരണം അതിനാണ് അംഗസഞ്ജ ഉള്ളത്. അംഗത്തിന് ലോപം വിധിച്ചു കഴിഞ്ഞാൽ വിശ്വപ മൊത്തം ലോപിക്കണം. അപ്പൊ ഏത് സൂത്രം വന്നു? അലോന്ത്യസ്യ ഷഷ്ടി കൊണ്ടാണ് വിധിച്ചിരിക്കുന്നത്. ഷഷ്ടി കൊണ്ട് വിധിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു? അന്ത്യത്തിനേ വരാവൂ. എവിടെ എവിടെ ഷഷ്ടി പറഞ്ഞിരിക്കുന്നു? അംഗസ്യ ഷഷ്ടി പറഞ്ഞിരിക്കുകയാണ്. അംഗാധികാരത്തിലല്ലേ, അംഗസ്യ എന്നുള്ള അധികാരത്തിലാണ്. അപ്പൊ അംഗത്തിന് വിധിച്ചു കഴിഞ്ഞാൽ ഷഷ്ടിയിൽ നിർദ്ദേശമുണ്ട്. അലോ അന്ത്യസ്യ പ്രകാരം അന്ത്യമായ ആകാരം മാത്രമേ ലോപിക്കാവൂ. അപ്പൊ വിശ്വപായിലെ ആകാരം ലോപിച്ചു പോയാൽ ശേഷിക്കുന്നത് വിശ്വപ്. അസ് കൂട്ടിച്ചേർത്ത് പദസഞ്ജ എന്ന സൂത്രപ്രകാരം സുപ്തിംഗന്ധം പദം സസശിഷോ കരവസാനയോർ വിശ്വപഹ. ഇപ്പൊ ക്ലിയർ ആയല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇതിങ്ങനെ ശകലം വളച്ചു തിരിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ സംശയം തോന്നും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ആരും സംശയം ഉണ്ടാക്കിയെടുക്കണ്ട. ബുദ്ധിമുട്ടി ആരും സംശയം ഉണ്ടാക്കരുത്. അല്ലാതെ സംശയം സുലഭമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ആർക്കും ഇല്ലല്ലേ. എന്നാൽ ഇവിടെ ന്യായമായ സംശയം വരാമെന്നുള്ളതാണ് മുമ്പ് പഠിച്ചിട്ടുള്ളവർക്കല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അർത്ഥവത് അധാതുരപ്രത്യ പ്രാതിപതിക എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് എന്റെ വൃത്തി? ധാതും പ്രത്യയം അർത്ഥവത് ശബ്ദസ്വരൂപം പ്രാതിസഞ്ജസ്യ. ധാതുവിന് പ്രാതിസഞ്ജയുണ്ടോ? ഉണ്ടോ? പക്ഷെ ഇവിടെ ഇപ്പോ വിശ്വപാ എന്ന് പറയുന്നിടത്ത് പാ ധാതു എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇവിടെ പ്രാവതി സഞ്ജയുണ്ട്. വിശ്വബാക്കി പ്രാവതി സഞ്ജയുണ്ടോ? പിന്നെ അതും ഇതുമായിട്ടെങ്ങനെ യോജിക്കും? ധാതു മാത്രമല്ല, സമാസമാണ്. ശരി, സമാസമായതുകൊണ്ട് ഇതിനും കൃത്ഥിത സമാസാശപ്രകാരം പ്രാതിസന്യം കിട്ടി. പക്ഷെ പാ എന്ന് പറയുന്നത് ഒരു ധാതുവോടെ ഇരിപ്പുണ്ടല്ലോ, പ്രാതിസന്യം അതുകൊണ്ട് കിട്ടി. അപ്പോൾ പാ എന്ന് പറയുന്ന ധാതുവോടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃതന്താണെന്നും പറയാം. കൃത്പ്രത്യം വന്ന് വിച്ച് കൃത്താണ്. പിന്നെ അടുത്തു വരുന്നത്, ശരി പാ ധാതുവാണെങ്കിലും വിശ്വപാ എന്ന് പറയുന്നത് ധാതുവല്ല, ആണോ? അതിപ്പോ ഒരു സമാസമായി പ്രാതിപതികമായി. ഇത് പ്രാതിപതികമായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെറും പാ എന്ന് പറയുന്നതിന് ധാതുവാക്കും. മുമ്പ് ധാതുവായിരുന്നു, പക്ഷെ ഇവിടെ പ്രത്യേകം വന്ന് ഇതിപ്പം വിശ്വപ്പാ എന്ന് പറയുന്നത് പ്രാതിപതികമായി. പ്രാതിപതികമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പാ ധാതുവാകും? മുമ്പ് ധാതുവായിരുന്നു, ഇപ്പൊ കൃതന്തമായി, പിന്നെ ഇനി എങ്ങനെ ധാതുവാകും? അതെല്ലാം ഇവിടെ ഇരിക്കുന്ന പാ എന്ന് പറയുന്നത് കേവലം പായല്ല, അതിൽ നിന്നൊരു പ്രത്യയം വന്നു കൃതന്തമായി. വീണ്ടും എങ്ങനെ അത് ധാതുവാകും? ധാതുവായാലേ ഇവിടെ ആകാരം ലോപിക്കത്തുള്ളൂ. ഇവിടെ പ്രത്യയം പറഞ്ഞു എന്താണ്? ആകാരാന്തോ യോ ധാതു, ആകാരാന്തമായ ധാതു. ഇവിടെ ആകാരാന്തമായ ധാതുവല്ല, ഇത് കൃതന്തമാണ്. അപ്പം പിന്നെ എങ്ങനെ ആകാരാന്തമായ ധാതുവായി ആകാരം ലോപിക്കുന്നത്? ധാതുരൂപം എന്ന് പറഞ്ഞാൽ ഇവിടെ ധാതു എന്നല്ലേ പറഞ്ഞു. ആതോ ധാതോഹോ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? അത് ഇവിടെ വികാരമല്ല വന്നിരിക്കുന്നത്, കൂട്ടിച്ചേർത്തിരിക്കുകയാണ്, പ്രത്യയം വന്നിരിക്കുകയാണ്. ഇപ്പൊ വികാരം എന്ന് പറയുന്നത് എന്താണ്? അതിലെന്തെങ്കിലും ന്യൂനത വരുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല, തലത്തിലൊരു പ്രത്യയം വന്നു, അത് കൃതന്തമായിരിക്കുകയാണ്. വികാരമെന്ന് പറയുന്നത് എന്താണ്? നായുടെ ബാലം മുറിച്ചു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ വികാരം. ഇതങ്ങനെയല്ല, മറ്റൊന്ന് കൂടുതലായി വന്നിരിക്കുന്നു പ്രത്യയം. അപ്പം അതിനൊരു നിയമമുണ്ട്. എന്താണ്? അതായത് ഇവിടെ പാധാതുവാണ്, അത് കൃത്പ്രത്യയം വന്നു, കൃതന്തമായാലും ഇതിനെ ധാതുവായി പരിഗണിക്കാം. ധാതുവായി പരിഗണിക്കാം എന്നുള്ളത് തന്നെ ധാതുവായി തന്നെ പരിഗണിക്കണം. എന്നാലേ സൂത്രം പ്രവർത്തിക്കും. അന്ന് മൂന്ന് പ്രത്യയങ്ങൾ, കൃത് പ്രത്യയങ്ങൾ വന്നു കഴിഞ്ഞാൽ കിപ്പ്, വിച്ച്, വിട്ട്, മൂന്ന് പ്രത്യയങ്ങളുണ്ട്. ഈ മൂന്ന് പ്രത്യയങ്ങളും വന്നു കഴിഞ്ഞാലും ധാതുവിനെ വേണ്ടി വന്നാൽ ധാതുവായി പരിഗണിക്കാം. കൃതന്തത്തെയും ക്ഷിബന്ത, വിജന്ത, വിടന്ത, ധാതുത്വം നജഹതി എന്ന് പറയും. കിബന്തങ്ങൾ, വിജന്തങ്ങൾ, വിടന്തങ്ങൾ, ധാതുത്വം നജഹതി, ധാതുത്വത്തെ ഉപേക്ഷിക്കുന്നില്ല. ധാതുത്വം, ധാതുത്വം ന ജഹതി, വിഡാണ് വിഡ്, വീട്, വിഡന്ത ന ജഹതി, വിഡന്ത ധാതുത്വം ന ജഹതി, ജഹതി കിപ്പ്, വിച്ച്, വിട്ട്, കിബന്ത, വിജന്ത. അപ്പോ ഈ കിപ്പ്, വിച്ച്, വിട്ട് പ്രത്യാന്തമായ കൃതന്തരൂപങ്ങളും ധാതുത്വത്തെ, അതിൻ്റെ പൂർവമായ ധാതുത്വത്തെ അത് ഉപേക്ഷിക്കുന്നില്ല എന്നർത്ഥം. എന്നുവെച്ചാൽ കൃതന്തങ്ങളെയും ധാതുവായി പരിഗണിക്കുക. ഇവിടെ മാത്രമേ പറ്റൂ, എല്ലായിടത്തും പറ്റത്തില്ല. കാരണം ഒരു ധാതുവിൽ നിന്ന് പ്രത്യയം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പ്രത്യാന്തമാവുകയാണ്. കൃതന്തമോ അങ്ങനെ എന്തെങ്കിലുമായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മൂന്ന് പ്രത്യയങ്ങളും വന്നു കഴിഞ്ഞാൽ അതിനെ ധാതുവായി പരിഗണിക്കും. ഇത് വിച്ച് പ്രത്യാന്തമാണ്. അതുകൊണ്ടിവിടെ വാസ്തവത്തിലത് ധാതുവല്ലെങ്കിലും ധാതുവായി ഇതിനെ പരിഗണിച്ചുകൊണ്ട് ആതോ ധാതു പ്രകാരം ആകാരത്തിന് ലോപം വിധിച്ചു. ഈ ഒരു രൂപം മനസ്സിലായാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. വിശ്വപഹ അടുത്തു വരുന്ന എന്താണ്? വാർത്തകം, വാർത്തകം അടുത്ത ഏതാണ് വരുന്നത്? വിശ്വപാട്ട എന്നിരിക്കുന്നു. ഇവിടെ പരത്തിൽ അജാതി പ്രത്യമാണ് ഇരിക്കുന്നത്. അപ്പോൾ പൂർവ്വത്തിൽ ഏത് സംജ്ഞയാണ് വരുന്നത്? വസഞ്ജ. ഏത് സൂത്രം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വരും ആതോ ധാതോഹോ. എന്താ പറയുന്നത്? വസഞ്ജയുണ്ടെങ്കിൽ അതിൻ്റെ ആകാരത്തിന് ലോകം വരും. വിശ്വപയിൽ ആകാരം ലോപിച്ചു. പിന്നെ ശേഷിക്കുന്ന എന്താണ്? വിശ്വപ്പായിൽ ആ കൂട്ടിച്ചേർക്കുമ്പോൾ വിശ്വപ്പ, വിശ്വപാഭ്യാം എന്നുള്ളിടത്തോ പൂർവ്വത്തിൽ പദസഞ്ജയാണോ ബസഞ്ജയാണോ? ബസഞ്ജ. അപ്പൊ പിന്നെ ഇവിടെ സൂത്രം വരുന്നു, ഇവിടെ വിശ്വപാഭ്യാം എന്നുള്ളിടത്ത് ഏതാണ്? കേട്ടില്ല. പദസഞ്ജ വരാൻ ഏത് സൂത്രം വന്നത്? യസുത്ത് പകരമാണ് പദസഞ്ജ. സ്വാധിഷ്വാസ്ത്രം വന്ന സ്ഥാനം പദസഞ്ജ വന്നു. വിശ്വവാക്യ പദസഞ്ജയാണ്. ഇനി അടുത്ത സൂത്രം വരുന്നതെന്നാണ് ചോദിച്ചത്. വിശ്വഭാഭ്യാം എന്നുള്ളിടത്ത് നമ്മൾ പഠിച്ച സൂത്രം ഏതാ വരുന്നത്? സുപിച്ച വരും ഇവിടെ. എന്തുകൊണ്ട് സുപിച്ച വരുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നു? അദന്തമായിരിക്കണം. ഇവിടെ അദന്തമാണോ? അല്ല. അപ്പൊ സുപിച്ച വരുമോ? ഒന്നും വരാനില്ല. ഒരു സൂത്രമില്ല. വിശ്വപാഭ്യാം പദസഞ്ജ മാത്രം ഉണ്ട്. അത് വന്നിട്ടും വിശേഷിച്ചിവിടെ കാര്യമൊന്നുമില്ല. പ്രവർത്തിക്കാം. സുപിച്ച വരണമെങ്കിൽ എന്താണ് സുപിച്ചയുടെ വൃത്തി? ഞാതോ സുപി, ഞാതോ സുപി, അതോങ്ങത്ത് ഹ്രസ്വകാരമാണെങ്കിലേ വരത്തുള്ളൂ. ഇവിടെ ഹ്രസ്വമല്ല, അതുകൊണ്ട് അതിന് വരാൻ പറ്റത്തില്ല. വിശ്വപാഭിസന്നിരിക്കുന്നിടത്ത് ഏത് വരും? അതോ ബിസായിസ് വരുമോ? എന്തുകൊണ്ട്? ഹ്രസ്വകാരമല്ല, അതുകൊണ്ട് അത് വരത്തില്ല. സുഭിച്ച വരൂ. എന്തുകൊണ്ട്? ഹ്രസ്വകാരമല്ല. ബഹുവിനെ ചല്യത്ത് വരൂ. വിശ്വപാ ബിസന്നടത്ത് വരൂ. എന്തുകൊണ്ട്? എന്താണ് എന്റെ വൃത്തി? എന്താണ് ബഹുവിനെ ചല്യത്തിന്റെ വൃത്തി? അതോ അംഗസ്യകാര, അതും വരത്തില്ല. ബഹുവിനെ ചലി സുബി അതോ അംഗസ്യ ഏകാര, അപ്പൊ അതൊന്നും വരത്തില്ല. വിശ്വപാഭിസ് വൃത്തി വിസർഗം വന്നു കഴിഞ്ഞാൽ വിശ്വപാഭി. ഇവിടെ ബസഞ്ഞ വരൂ. എന്തുകൊണ്ട്? അജാതിയല്ല. പദസഞ്ജ വരൂ. വരും, പക്ഷെ വന്നിട്ട് വിശേഷ കാര്യമൊന്നും ഇല്ല. വിശ്വപാഭി ചതുർത്ഥിയിൽ വിശ്വപാ ഇങ്ങേ അനുബന്ധം ഉപയോഗിച്ച് വിശ്വപാ എന്നിരിക്കുന്നിടത്ത് ഇവിടെ പൂർവ്വത്തിന് എന്ത് സഞ്ജ വരുന്നു? പദസഞ്ജ ബസഞ്ജ. ബസഞ്ജ വന്നു കഴിഞ്ഞാൽ ഇത് വരും. ആതോ ധാതോഹു ബസഞ്ജ വന്നാൽ അത്. കാരണം ഇവിടെ പ്രത്യേകം പറഞ്ഞു ബസ്യ അംഗസ്യ ലോപ, പദസ്യ അംഗസ്യ എന്നല്ല പറഞ്ഞത്. പിന്നെയോ ബസ്യ അംഗസ്യ ബസഞ്ജയുണ്ട്, അതുകൊണ്ട് അകാരം ലോപിക്കും. വിശ്വപ്പ് ഏ സൂത്രം വരും. അജഹീനം ഹൽ പരേണ സംയുജ്യതേ വിശ്വപ്പേ. വിശ്വപ്പ് ഏ വിശ്വപ്പേ. അടുത്ത വിശ്വപാഭ്യാം ഏ സഞ്ജ വന്നത്? പദസഞ്ജ ഒന്നും പ്രത്യേകിച്ചൊന്നും വരത്തില്ല. വിശ്വപാഭ്യാം വിശ്വപാഭ്യസ് എന്തുവരുന്നു? അവിടെ പദസഞ്ജ വരുന്നു. ഏ സൂത്രം വരുന്നു? സ്വാദിഷ്ടസ്രം വന്ന അവസാനം പദസഞ്ജ വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്തുവരും? വിശ്വപാഭ്യസ് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? അങ്ങനെ ഋത്വവിസർഗം വേറെ ഒന്നും വരാനില്ല. വരുമോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ടത് രാമശബ്ദത്തിലോ സർവശബ്ദത്തിലോ വന്ന ഏതെങ്കിലും ശബ്ദം വരും, സൂത്രം വരുമെന്ന് നോക്കേണ്ടത്. ഒന്നും വരാനില്ല. രാമശബ്ദത്തിൽ വന്നൊക്കെ വരണമെങ്കിൽ അദന്തമായിരിക്കും. വിശ്വപാഭ്യ. അടുത്ത് പഞ്ചമി വിശ്വപാസി. ശേഷിക്കുന്ന എന്താണ്? അസ് വിശ്വപ അസ് എന്നായിരിക്കും. പൂർവ്വത്തിന് എന്ത് സഞ്ജ വരുന്നു? യജിഭം ബസഞ്ജ വരുന്നു. വിശ്വപ അസ് ആകാരം ലോപിക്കുന്നു. സൂത്രം ഏതാണ്? ആതോ ധാതോഹോ വിശ്വപസ്. പിന്നെ എന്ത് വരുന്നു? വിശ്വപ അസ് എന്നിരിക്കുന്നിടത്ത് ഋത്വ വിസർഗം വിശ്വപ. പഞ്ചമി ബഹുവനത്തിൽ വിശ്വപാഭ്യാം. പഞ്ചമി ബഹുവനത്തിൽ വിശ്വപാഭ്യ. അതിനൊന്നും പിന്നെ വേറൊന്നും വരാനില്ല. പ്രക്രിയാക്രമം അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പഴയ സൂത്രങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി വരുമോ? അഷ്ടാധ്യായ ക്രമത്തിലാണെങ്കിൽ മുഴുവൻ സൂത്രങ്ങളും ചിന്തിക്കണം. ഏതെങ്കിലും സൂത്രം ഇവിടെ വരുന്നുണ്ടോ, ഭാവിയിലുള്ള ഏതെങ്കിലും വരുന്നുണ്ടോ എല്ലാം ചിന്തിക്കണം. പ്രക്രിയാക്രമത്തിൻ്റെ ഒരു സൗകര്യം അതാണ്. പഠിച്ച സൂത്രങ്ങൾ മാത്രം അറിഞ്ഞിരുന്നു. പഠിച്ച സൂത്രമൊന്നും വരുന്നില്ല, പിന്നെ വേറൊന്നും വരത്തില്ല. വിശ്വപാഭ്യ വിശ്വപാഭ്യ ഷഷ്ടിയിൽ വിശ്വപാ ഷഷ്ടിയകം വേണം. വിശ്വപ അസ് ഇവിടെ എന്ത് സഞ്ജയാണ്? പൂർവ്വത്തിന് രജിഭം ബസഞ്ജ വന്നു. ബസഞ്ജ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തുവരും? ആദോ ധാതോഹോ ബസ്യ അംഗസ്യ ആകാരത്തിൻ്റെ ഒന്നും വരുന്നു. വിശ്വപ്പ് അസ് വിശ്വപസ് എന്തുവന്നു? വിസർഗം. പഞ്ചമി ഷഷ്ടി ഒരുപോലെ വിശ്വപ. പഞ്ചമി ഏകോപനവും വിശ്വപ, ഷഷ്ടി ഏകോപനവും വിശ്വപ. അടുത്ത് വിശ്വപ ഓസ്. ഇവിടെ അജാതിയാണോ ഹലാദിയാണോ? അജാതിയാകുമ്പോൾ പൂർവ്വത്തിന് എന്ത് വരും? ബസജ്ഞ വിശ്വപ്പ് ഓസ് വിശ്വപ്പോസ് വരൊന്നും വരാനില്ല. ഓസിച്ച വരുമോ? എന്തുകൊണ്ട്? അതന്തമല്ല, അതുകൊണ്ടത് വരത്തില്ല. എന്ത് വരുന്നു? വിശ്വപ്പോസ്. സകാരത്തിന്റെ ത്വിസർഗം വരുമ്പം വിശ്വപോഹോ വിശ്വപ ആം നൊട്ടു വരും ഇവിടെ. എന്തുകൊണ്ട്? എന്താണ് അദന്തത്തിനാണ് അന്നൊട്ട് വിധിക്കുന്നത്? ഹ്രസ്വം അധ്യാപോ നൊട്ട് ഹ്രസ്വം വേണം. അവിടെ ഹ്രസ്വം ഉണ്ടാ? ഇല്ല. അവിടെ പറഞ്ഞിട്ടുണ്ടോ അദന്തം ഒന്ന് ഉണ്ടോ? ഹ്രസ്വം എന്ന് പറഞ്ഞാൽ അദന്തം മാത്രമാണോ? ഈക്ക് ഹ്രസ്വം ഉണ്ടാ? പൂവിനുണ്ടാ ഹ്രസ്വം. പിന്നെ ഹ്രസ്വം വേറെ അദന്തം വേറെ. ഹ്രസ്വമല്ല, അതുകൊണ്ട് എന്ത് വരുന്നു? വിശ്വപ ആം എന്നിരിക്കുന്നിടത്ത് നൊട്ട് വരത്തില്ല. അപ്പൊ പരത്തിൽ അജാതിയോ ഹലാദിയോ? അപ്പൊ പൂർവ്വത്തിന് എന്ത് സഞ്ജ വരും? അസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആതോ ധാതോഹോ ആകാരാന്തം പോകും. വിശ്വപ്പ് ആം വിശ്വപ്പാം വിശ്വപ്പീ ഇങ്ങിയിൽ ശേഷിക്കുന്ന ഈ ടാങ്ങസിംഹസായന സ്യാഹ വരുമോ? അതെന്താണെന്നെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഉങ്ങസിംഹോ സ്മാസ്മിനോ വരുമോ? സർവനാമം സത്യമില്ല. സർവനാമന സ്മൈ ജസഹി മസിംഗോ സ്മാസ്മിനോ ആമി സർവനാമന സൊട്ട് ഇതൊന്നും വരത്തില്ല. എന്തുകൊണ്ട്? സർവനാമസപ്ഞയില്ല. പക്ഷെ സർവനാമസ്ഥാനസപ്ഞയുണ്ട് ഇവിടെ. എവിടെ? ആദ്യത്തെ അഞ്ച് പ്രത്യേകങ്ങൾക്കേ ഉള്ളൂ. ഇപ്പൊ വിശ്വപ്പായി എന്നിരിക്കുന്നിടത്ത് വേറൊന്നും വരാൻ വഴിയില്ല. പൂർവ്വത്തിൽ എന്ത് സഞ്ജ വരുന്നത്? അസഞ്ജ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. ആതോ ധാതോഹോ ആകാരാന്തം ലോപിക്കും. വിശ്വപ്പ് ഈ എന്നിരിക്കുന്നിടത്ത് വിശ്വപ്പി വിശ്വപ്പ ഓ സാകാരം ലോപിക്കുന്നു. വിശ്വപ്പോസ് ഋത്വവിസർഗം വന്നു. വിശ്വപ്പോഹോ വിശ്വപ്പാ സു ഇവിടെ എന്ത് സഞ്ജ വരും? പൂർവ്വത്തിന് പദസഞ്ജ വരുന്നു. പദസഞ്ജ വന്നാൽ ഇവിടെ എന്ത് സൂത്രം വരും? ആ സ്വാദിഷ്ട സർവനാമസ്ഥാന ഇപ്രകാരം പദസഞ്ജ വന്നു കഴിഞ്ഞാൽ ആ പദസഞ്ജയെ ആശ്രയിച്ചുകൊണ്ട് എന്ത് കാര്യമാണ് വരുന്നത്? സ്വാദിഷ്വസർവനാമസ്ഥാന എന്നുള്ള സൂത്രപ്രകാരം വന്ന പദസജ്ഞയെ ആശ്രയിച്ച് ഏത് വിധിയാണ് ഇവിടെ വരുന്നത്? വിശ്വപ്പാ സു എന്നിരിക്കുന്നിടത്ത് അതാണോ? അത് സ്വാദിഷ്വസർവനാമസ്ഥാന പ്രകാരം വരുന്ന പദസജ്ഞയെ ആശ്രയിച്ചുള്ള വിധിയാണോ? അത് ഏതാ വരുന്നത്? ഒന്നും വരത്തില്ല. എന്താ ഇത്ര ആലോചിക്കാൻ? എന്തെങ്കിലും വരുമെങ്കിൽ ആലോചിച്ചാൽ പോരെ, വരാത്തതും ആലോചിക്കണോ? ഒന്നും വരത്തില്ല. പിന്നെന്താ ആലോചിക്ക? വിശ്വപാസുവന്നിരിക്കുന്നു, ഒന്നും വരത്തില്ല. വിശ്വപാഭ്യാം വന്നോ? വിശ്വപാഭി വിശ്വപാഭ്യ അവിടെ നിന്നൊന്നും വന്നില്ലല്ലോ. പിന്നെ ഇവിടെ മാത്രം എങ്ങനെ വരും? അവിടെ വരാമെന്നുള്ളത് ബഹുവനെയും ശല്യത്താണ്. പക്ഷെ അതുകൂടെ വരില്ല. എന്തുകൊണ്ട്? അതന്തമല്ല. ബഹുവിനെ ശല്യത്ത് എവിടെയാണ് വന്നത്? എവിടെ വന്നത്? എവിടെ വന്നു? സർവനാമത്തിനാണോ വന്നു? അവിടെ മാത്രമേ വന്നു. ഇവിടെ വന്നില്ല. എവിടെയെങ്കിലും വന്നെന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും വന്നത്? രാമേഷു ഇവിടെയെന്ന് വന്നില്ലേ. പക്ഷെ ഇവിടെ വരില്ല. എന്തുകൊണ്ട്? അതന്തമല്ല. ശുപാസു ആകാരം ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? ഭസപ്ഞയില്ല. ഭസഞ്ഞ ഉണ്ടെങ്കിൽ എന്തോ ഒരു ആകാരം ലോപിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ ഈ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ശ്വസ് തുടങ്ങി അജാതി പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോൾ, അജാതി എന്ന് പറയുമ്പോൾ അനുബന്ധത്തെ ലോപിച്ചിട്ട് സ്വരം ആദിയുള്ള പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോൾ പൂർവ്വത്തിലെ ആകാരത്തിനെ ലോപിപ്പിച്ചിട്ട് കൂട്ടിച്ചേർക്കും. ഹലാദികൾ പരമിരിക്കുമ്പോൾ ഒന്നും ചെയ്യണ്ട, അനുബന്ധ കാര്യങ്ങൾ എല്ലാം പോയിട്ട് അവസാനത്തെ ഋത്തു വിസർഗം വന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. വിശ്വപാസു എന്ന് പറയുന്നിടത്ത് ഷത്വം വരുമോ? എന്തുകൊണ്ട്? ഇണ്ണില്ല, പിന്നെ ഇൺകുഭ്യാം കൂവില്ല, ഷത്വം വരത്തില്ല. അപ്പോൾ പഴയ സൂത്രങ്ങൾ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. അത്ര ആയി കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി. രാമാണാം ഗുരുവിനെ പറഞ്ഞ രാം ഏത് നാമി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെ. അത് അവിടെ തന്നെ സമാധാനം പറഞ്ഞല്ലോ, അത് തന്നെ അത് തന്നെ അതിന് സമാധാനം അവിടെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചില്ലേ ആരോ? സുഭിച്ച എന്തുകൊണ്ട് വന്നുകൂടാ? ശരി. അതെ, അങ്ങനെയും ഒരു ചോദ്യം വന്ന ആരോ ചോദിച്ചു, അതിന് സമാധാനം പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞ സമാധാനം? അതായത് രാമാണാം എന്നുള്ളിടത്ത് സുഭിച്ച വന്നാലും നാമി വന്നാലും ദീർഘമാണ് വരുന്നത്. അപ്പൊ സുഭിച്ച എന്തുകൊണ്ട് വന്നില്ല? സന്നിപാത പരിഭാഷയ്ക്ക് വിരോധം വരുമെന്ന് പറഞ്ഞു. നാമി വന്നാലും അതേ വിരോധം വരും. അതിനെന്താ സമാധാനം എന്നാണ് ചോദിക്കുന്നത്. അത് നേരത്തെ ചോദിച്ചാൽ അനിത്യമാണോ എന്ന് പറഞ്ഞു. അത് അനിത്യമാണെന്ന് മാത്രമാണോ പറഞ്ഞത്? വിധി സാമർത്ഥ്യ വിധാന സാമർത്ഥ്യ നാമി എന്നുള്ള സൂത്രം വിധിച്ചിരിക്കുന്നത് കൊണ്ട് സന്നിവാദ പരിഭാഷയെ അത് ബാധിക്കുന്നു. വിധാന സാമർത്ഥ്യ പറഞ്ഞു നേരത്തെ, അവിടെ തന്നെ പറഞ്ഞതാ. വന്നാൽ ദീർഘം വരത്തില്ല. സന്നിപാത പരിഭാഷയെ നാമി എന്നുള്ള വിധാന സമയത്ത് ആ പരിഭാഷയെ ബാധിക്കുന്നു എന്ന് വെച്ചാൽ അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ബാധിക്കുന്നു എന്ന് അവിടെ പറഞ്ഞു. അന്ന് ചർച്ച ചെയ്തതാണ് സന്നിപാത പരിഭാഷ അനിത്യമാണെന്നുള്ളതിന് ജ്ഞാപകം എന്താണെന്നും പറഞ്ഞു. എന്തായിരുന്നു? എന്താ പറഞ്ഞത്? അത് ചതുർത്ഥിയിലേക്ക് വേണ്ടിയിട്ട് കഷ്ടായ ക്രമണേ എന്നുള്ളത് ചതുർത്ഥിയിൽ അത് അനിത്യമാണെന്നുള്ളതിന് ജ്ഞാപകം. ഇവിടെ സർവേഷ എന്നും പാണിനി കാണിച്ചിരിക്കുന്നു. അത് സർവശബ്ദത്തിന് വേണ്ടി. പക്ഷെ വിശ്വശബ്ദത്തിനാണെങ്കിൽ അത് പറ്റുമോ? സർവശബ്ദത്തിനാന്ന് മതി സർവേഷ. വിശ്വശബ്ദത്തിന് എന്ത് പറഞ്ഞു? അതും ഒരു ദിവസം ചർച്ച ചെയ്തതാണ്. ഹരി സർവേഷ എന്ന് പറയുന്നത് സർവശബ്ദത്തിൽ സന്നിപാത പരിഭാഷ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിന് ഞാൻ പറഞ്ഞു. എന്നാൽ വിശ്വേഷ എന്നുള്ളിടത്ത് അതല്ല എന്ന് പറഞ്ഞു. അത് സർവേഷ എന്ന് പറയുന്നിടത്തേ പറ്റും. വിശ്വേഷ എന്നുള്ളിടത്ത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു? കഷ്ടായ ക്രമണയം എന്ന് പറയുന്നത് ചതുർത്ഥിയിൽ സന്നിപാത പരിഭാഷ അനിത്യമാണെന്നുള്ളത്. സർവേഷാന്ന് ഹരി സർവേഷ എന്ന് പറയുന്ന സർവേഷ എന്ന് പറയുന്നത് സർവശബ്ദത്തിൽ ഷഷ്ടിയിൽ സന്നിവാദ പരിഭാഷ അനുവദിച്ചു. അങ്ങനെ വിശേഷ എന്നുള്ളിടത്ത് എങ്ങനെ എത്തും വരും, സന്നിവാദ പരിഭാഷയ്ക്ക് വിരോധം വരുമല്ലോ എന്നുള്ളതിന് സമാധാനവും പറഞ്ഞു അന്ന്. ആ ബഹുവിനെ ജല്യത്വം അതുമായിട്ട് എന്താ ബന്ധം? അനിത്യമാണെന്ന് എങ്ങനെ ശ്രദ്ധിക്കും? ശ്രദ്ധിച്ചതുകൊണ്ട് ബഹുവിനെ ജനയത്ത് പ്രവർത്തിക്കുമെന്നാണ്. ഒരു അനുവൃത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്. എന്താണ് എവിടെ നിന്നാ വരുന്നത്? ഉദോപെടുതർ ലുക്കി ഹലി, അതിൽ നിന്ന് ഹലി അനുവർത്തിക്കാമെന്നിരിക്കെ പറഞ്ഞിരുന്നത്. അതിങ്ങനെ ആലോചിച്ച് നോക്കുക, അപ്പൊ കിട്ടും പറഞ്ഞത്. അത് ആലോചിച്ച് നോക്കുക. ഏവ ശങ്കത്മാദേഹ, ഇതുപോലെ ശങ്കത്മാ തുടങ്ങിയ ശബ്ദങ്ങളും ഇതുപോലെ വരുന്നു. ശങ്കത്മാ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ. എന്താണ് ശങ്കത്മാ? ശംഖം ധമതി എന്ന് വെച്ചാൽ ഊതുന്നവൻ, ശംഖ് വിളിക്കുന്നവൻ, ശംഖ് ഊതുന്നവനാണ് ശങ്കത്മാ. ശങ്കത്മാഹ ശങ്കത്മൗ ശങ്കത്മാഹ ശങ്കത്മാ ശങ്കത്മൗ ശങ്കത്മഹ അവിടെ മുതൽ ശങ്കത്മേ ശങ്കത്മാ ശങ്കത്മേ ശങ്കത്മഹ ശങ്കത്മഹ ശങ്കത്മി അങ്ങനെയെല്ലാം ആകാരലോ ഇയ്യും. ശങ്കത്മോഹോ അടുത്ത ഹലാദികൾ ശങ്കത്മാഭ്യാം ശങ്കത്മാഭി ശങ്കത്മാഭ്യ ശങ്കത്മാസു ഷഷ്ടിഭവനത്തിൽ ശങ്കത്മാം. ഇതുപോലെ തന്നെ ആകാരാന്തം ലോപിക്കുന്നു അജാതിപ്രത്യം വരത്തി വരുമ്പോൾ, പിന്നെ കൂട്ടിച്ചേർക്കുക. ഹലാദി വരുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ശങ്കത്മാഭ്യാം ശങ്കത്മാഭി ശങ്കത്മാഭ്യ ഇങ്ങനെ വരുന്നു. ശങ്കത്മാസു മറ്റടുത്ത് ആകാരം ലോപിച്ചു കഴിഞ്ഞാൽ ശങ്കത്മാ ശങ്കത്മേ ശങ്കത്മഹ ശങ്കത്മഹ ശങ്കത്മി ശങ്കത്മോഹോ ശങ്കത്മാം. എളുപ്പമാണോ?